എൻ്റെ പ്രിയ മക്കളെ, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, ഗോഡ് സയൻസ് ക്ലാസ്സിൻ്റെ 13-ാമത്തെ സെഷനും നമുക്ക് ദൈവവചനത്തിൽ നിന്നും പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസിൽ നിന്നും ദൈവം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയത് മൈറ്റോസിസ് സെൽ ഡിവിഷനിൽ ഒരു മദർ സെൽ അല്ലെങ്കിൽ ഒരു സെല്ല് അമ്മയായിട്ട് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് മക്കൾ സെൽസ് ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കുന്നു. സെല്ലിൻ്റെ മലയാളം കോശം എന്നാണ്. അപ്പോൾ അമ്മയായിട്ടുള്ളൊരു കോശം രണ്ടായിട്ട് വിഭജിച്ച് രണ്ട് മക്കളായിട്ടുള്ള കോശങ്ങൾ, പുതിയ ജീവനുള്ള രണ്ട് കോശങ്ങളെ നിർമ്മിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം, ആ പ്രക്രിയയിൽ, ആ പ്രോസസ്സിൽ മദർ സെല്ല് മരിക്കുന്നു. കാരണം മദർ സെല്ല് പിന്നെ ഇല്ല. അപ്പോൾ ആ മദർ സെൽ, ആ അമ്മയായിട്ടുള്ള കോശത്തിൻ്റെ മരണത്തിൽ കൂടെയാണ് രണ്ട് പുതുജീവൻ, രണ്ട് പുതിയ സെല്ലുകൾ, കോശങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഏതൊരു ജീവിയുടെ ശരീരമാണെങ്കിലും, അത് മൃഗത്തിൻ്റെ ആണെങ്കിലും സസ്യങ്ങളുടെ ആണെങ്കിലും പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും, അത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരൊറ്റ കോശത്തിൽ നിന്നും തുടങ്ങി അത് മൾട്ടിപ്ലൈ ചെയ്ത് വിഭജിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പെരുകി പെരുകിയാണ് ഒരു മൃഗത്തിനോ അല്ലെങ്കിൽ സസ്യങ്ങൾക്കോ അതിൻ്റെ ബോഡി, ശരീരം കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു സെൽ അല്ലെങ്കിൽ ആ ഒരു കോശം, അത് മരിച്ച് രണ്ട് കോശങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ആ രണ്ട് കോശങ്ങൾ വളർന്ന് മെച്യൂരിറ്റിയിലെത്തുമ്പോൾ ആ രണ്ട് കോശങ്ങൾ മരിച്ച് അത് വിഭജിച്ച് നാല് കോശങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണത് പെരുകുന്നത്. അപ്പോൾ ഒരു മൃഗത്തിൻ്റെയോ ഒരു സസ്യത്തിൻ്റെയോ ആ ശരീരം, അതിൻ്റെ ബോഡിയുടെ മെച്യൂരിറ്റി എത്തുന്നത് ഒരു സീരീസ് ഓഫ് ഡെത്ത് ആൻഡ് ഫോമിങ് ന്യൂ ഡോട്ടർ സെൽസ്, ഒരു സീരീസ് ഓഫ് ആ അമ്മ കോശങ്ങൾ മരിക്കുകയും പുതിയ കോശങ്ങൾ ഉണ്ടാകുകയും വിഭജിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ കൂടെയാണ്. അവിടെ നമ്മൾ കാണുന്നത് ഒരു മരണവും ഒരു ഉയർപ്പുമാണ്. അമ്മ കോശം മരിക്കുന്നു, പുതിയ ജീവനായിട്ട് രണ്ട് മക്കളായിട്ടുള്ള കോശങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഒരു സ്ഥലത്ത് മരണം സംഭവിക്കുമ്പോൾ വേറെ സ്ഥലത്ത് ജീവൻ, ഉയർപ്പ് സംഭവിക്കുന്നു. അപ്പം നമ്മൾ ദൈവം ഉണ്ടാക്കിയ പ്രപഞ്ചത്തിലും ആത്മീയമായിട്ട് നോക്കിയാലും നമ്മൾ മനസ്സിലാക്കുന്നത്, എന്തിനെങ്കിലും ജീവൻ വേണമെങ്കിൽ എന്തെങ്കിലും അതിന് പകരമായി മരിക്കണം, അതിന് പകരമായി യാഗമാകണം. യാഗം എന്ന കാര്യത്തെപ്പറ്റിയുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ്. യാഗം എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ്. നമ്മൾ ഫിലിപ്പിയർ ലേഖനം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരുന്ന ആ തൻ്റെ സിംഹാസനം വിട്ട് താഴോട്ടിറങ്ങി വന്ന് തന്നെത്താൻ എളിമപ്പെടുത്തി മനുഷ്യനായി. അങ്ങനെയാണ് മനുഷ്യനെ തന്നോടുകൂടെ സ്വർഗത്തിലിരുന്ന് സിംഹാസനത്തിലിരുന്ന് വാഴാനായിട്ട് പ്രാപ്തനാക്കിയത്. അപ്പോൾ നമ്മൾ കാണുന്നത് മൈറ്റോസിസിലും ആ അമ്മക്കോശം, ആ മദർ സെല്ലിൻ്റെ ആ ബോഡി സാക്രിഫൈസ് ചെയ്തിട്ടാണ് രണ്ട് പുതിയ കോശങ്ങൾ, ടു ന്യൂ ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കിയത്. നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം യാഗമായപ്പോൾ അത് വേറെ മനുഷ്യർക്ക് പുതിയ ജീവൻ കൊണ്ടുവന്നു എന്നതാണ്. ഈ പുതിയ ജീവനാണ് വീണ്ടും ജനനം വഴി മനുഷ്യർ പ്രാപിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ രക്ഷ എന്നും വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥമായ ഓരോ ജീവിതത്തിലും നമുക്ക് മനസ്സിലാക്കാം, അത് ഒരു യാഗങ്ങളുടെ കഥയാണ്. ഓരോ ജീവിതത്തിലും നമുക്ക് ഒത്തിരി യാഗങ്ങൾ അർപ്പിക്കുന്നതായിട്ട് കാണാം. അഥവാ ജീവിതം യാഗങ്ങളുടെ ഒരു തുടർ പരമ്പരയാണെന്ന് പറയാം. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നമുക്ക് ഈ സമയത്ത്, ഇപ്പോൾ പ്രസൻറ്റിൽ നമുക്ക് എന്തെങ്കിലും യാഗം കഴിക്കേണ്ടതായിട്ട്, സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ റോക്ക് കോൺസേർട്ടിന് നിൽക്കുന്ന ടീനേജേഴ്സായിട്ടുള്ള പിള്ളേരെടുത്ത് ജീവിതം എന്താണെന്ന് ഒരു ചോദ്യമായിട്ടൊരു മൈക്കൊക്കെ പിടിച്ച് വന്നു. അപ്പോൾ ഈ കൗമാരപ്രായക്കാരെ, ടീനേജേഴ്സായിട്ടുള്ള ആ പിള്ളേർ പറഞ്ഞു, ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഹാപ്പിനെസ്. ബി ഹാപ്പി, എൻജോയ് ആൻഡ് ഹാവ് ഫൺ. സന്തോഷിക്കുക, ആനന്ദിക്കുക, രസകരമാക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ ഉടമയായിരുന്ന ബിൽ ഗേറ്റ്സ് ഇത്തരം പിള്ളേരോട് ഒരു പ്രാവശ്യം പറയുകയുണ്ടായി. ജീവിത യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്കടയിൽ നിന്നും ഇറങ്ങി രാവിലെ പോയി ജോലി ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ധനം സമ്പാദിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവർ ചായക്കടയിലിരുന്ന് വർത്തമാനം പറഞ്ഞ് സമയം കളയുമല്ല. നമ്മളെല്ലാവരും ചെറുതായിരിക്കുമ്പോൾ തന്നെ പഠിക്കാൻ നല്ലപോലെ പരിശ്രമിക്കുകയും ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുന്ന കുട്ടികൾ പൊതുവേ ജീവിതത്തിൽ വിജയം കൈവരിക്കാറുണ്ട്. പക്ഷേ കഠിനാധ്വാനം ചെയ്യാതെ മടിയന്മാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതല്ല. ഭാവിയിൽ അവർക്ക് വിഷാദവും ഡിപ്രഷനും അതുപോലെ തന്നെ വളരെ മാനസികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കാറുണ്ട്. നല്ല ജോലിയില്ലാത്തത് കാരണം ദാരിദ്ര്യം അനുഭവിക്കാറുണ്ട്. അതുമാത്രമല്ല, കഠിനാധ്വാനം ചെയ്ത് വിജയം കൈവരിച്ചവരോട് അവർക്ക് ഒരു അസൂയയും തോന്നാറുണ്ട്. ദൈവം ഉദ്ദേശിച്ചതുപോലെ ഒരു യാഗം കഴിക്കുവാൻ വിസമ്മതിച്ച കായീൻ ദൈവം പറഞ്ഞ പ്രകാരം യാഗം കഴിച്ച ഹാബേലിനോട് അസൂയ തോന്നി അവനെ കൊല്ലുവാനിടയായി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം എപ്പോഴും സന്തോഷിക്കുക എന്നൊരു കാര്യമല്ല, എപ്പോഴും രസിക്കുക എന്നൊരു കാര്യമല്ല, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യുക എന്നുള്ളതല്ല ജീവിതം. എപ്പോഴും വെക്കേഷൻ, എപ്പോഴും നല്ല സുഖം രസം, അങ്ങനെയല്ല ജീവിതം. ജീവിതം യാഗങ്ങളുടെ ഒരു തുടർ പരമ്പരയാണ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് സാക്രിഫൈസസ്. നമ്മൾ വളർന്നു വരുമ്പോൾ വളർച്ചയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ ജീവിതത്തിൽ പലതും സാക്രിഫൈസ് ചെയ്യാനായിട്ട്, യാഗം കഴിക്കുവാനായിട്ട്, വേണ്ടാന്ന് വയ്ക്കുവാനായിട്ട് വളർന്ന് ശക്തരായി തീരുക എന്നതാണ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വയ്ക്കുവാൻ തയ്യാറാകണം, മനസ്സുള്ളവരാകണം. 2 Corinthians 4:11 2 Corinthians 4:11 അപ്പോസ്തലനായ പൗലോസ് ഇത് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. 2 Corinthians 4:11 നമ്മളിങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. 2 Corinthians 4:11 ഫോർ വി ഹു ലിവ് ആർ ഓൾവേസ് ബീയിങ് ഗിവൺ ഓവർ ടു ഡെത്ത് ഫോർ ജീസസ് സേക്ക് സോ ദാറ്റ് ദ ലൈഫ് ഓഫ് ജീസസ് ഓൾസോ മേ ബി മാനിഫെസ്റ്റഡ് ഇൻ അവർ മോർട്ടൽ ഫ്ലഷ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അപ്പോസ്തലന്മാർ ഒരു പ്രത്യേക രീതിയിൽ മരണം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ അവരുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളോ കണ്ണിൻ്റെ ആഗ്രഹങ്ങളോ അവരുടെ മനസ്സിൻ്റെ പ്രാണൻ്റെ ആഗ്രഹങ്ങളോ ഒന്നുമല്ല സാധിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. അവരതിനോടൊക്കെ മരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ജീവൻ അവരുടെ ശരീരത്തിൽ വെളിപ്പെട്ടു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തലന്മാരെ കണ്ടവർ അവർ അപ്പോസ്തലന്മാരിൽ കൂടെ യേശുവിനെ കാണുകയും യേശുവിൻ്റെ ശക്തി അപ്പോസ്തലന്മാരിൽ കൂടെ അനുഭവിക്കുകയും ചെയ്തു. അടുത്ത വചനം 2 Corinthians 4:12 അതാണ് പറയുന്നത്: അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. 2 Corinthians 4:12 സോ ദെൻ ഡെത്ത് വർക്ക്സ് ഇൻ അസ് ബട്ട് ലൈഫ് ഇൻ യു. നമ്മൾ കുഞ്ഞുങ്ങളുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ, നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളായിരുന്നപ്പം മുതൽ, നമ്മൾ ജനിച്ച ആ സമയം മുതൽ ആരുടെയെങ്കിലും ഒക്കെ സാക്രിഫൈസ്, യാഗങ്ങൾ, മരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഒരു കുഞ്ഞിന് തൻ്റെ ശരീരം ലഭിക്കുന്നത് അപ്പൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ്. അപ്പൻ്റെയും അമ്മയുടെയും ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് കുഞ്ഞിന് ശരീരമായിട്ട് ലഭിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ സെൽ, ആദ്യത്തെ കോശം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം മനുഷ്യരുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയുടെ മുലപ്പാൽ വഴിയാണ് കുഞ്ഞിൻ്റെ ശരീരം വളരുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് കട്ടിയായ ആഹാരം കഴിക്കാൻ സാധിക്കുകയില്ല. അതിന് അമ്മയുടെ മുലപ്പാൽ മാത്രമേ കുടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, അമ്മയുടെ മുലപ്പാൽ മാത്രം കുടിച്ചാൽ മതി, ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകാഹാരങ്ങളും ആ പാലിൽ അടങ്ങിയിട്ടുണ്ട്. കൊച്ചിന് രോഗത്തെ ചെറുക്കാനുള്ള ശക്തി, വളരാനുള്ള പോഷകാഹാരങ്ങൾ എല്ലാം തന്നെ ആ പാലിൽ നിന്നാണ് ലഭിക്കുന്നത്. കുറച്ച് നാൾ കുഞ്ഞ് ഈ മുലപ്പാൽ മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത്, ജീവൻ നിലനിർത്തുന്നത്. അങ്ങനെ ഈ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി അമ്മയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, ശരീരമാണ് യാഗമാകുന്നത്, സാക്രിഫൈസ് ആകുന്നത്. അതുകൊണ്ടാണ് മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് കുറച്ചധികം ഭക്ഷണം വേണ്ടി വരുന്നത്. അവർക്ക്, അങ്ങനെയുള്ള അമ്മമാർക്ക്, പാല് കൊടുക്കുന്ന അമ്മമാർക്ക് വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും ഒത്തിരി എക്സ്ട്രാ സാധാരണ സ്ത്രീകളെക്കാൾ ആവശ്യമുണ്ട്. കാരണം ഇതെല്ലാം അവരുടെ ശരീരത്തിൽ നിന്നും കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പാല് വഴി പോകേണ്ടതാണ്. അമ്മയുടെ ശരീരം ത്തിൽ നിന്നും പാലുണ്ടായി, ആ പാലാണ് കുഞ്ഞുങ്ങൾ കുടിക്കുന്നത്. പാൽ കൊടുക്കുന്ന അമ്മമാർ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നതിൽ അവർക്ക് ക്ഷീണവും ഉണ്ടാകും, അവർ മെലിഞ്ഞ് പോകാനും ഇടയാകും. ഹെബ്രായ ഭാഷയിൽ ബ്രസ്റ്റ് അല്ലെങ്കിൽ അമ്മയുടെ മുല, അതിന് പറയുന്ന വാക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാക്കാണ്. ആ വാക്കാണ് ഷാഡ്, SHAD, ഷാഡ് എന്ന് പറഞ്ഞ വാക്കാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പേരായ എൽ ഷഡായി, ആ വാക്ക്, ആ പേര് ഫോം ചെയ്തിരിക്കുന്ന ആ ഷാദ് എന്ന് പറഞ്ഞ ആ വാക്കിൽ നിന്നാണ്. ELSHADDAI, ആ SHAD എന്ന വാക്കിൽ നിന്നാണ്. Genesis 17:1 ഉൽപ്പത്തി 17:1 ദൈവം തന്നെ തന്നെ തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയ ഒരു പേരാണ് എൽഷഡായി. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്, Genesis 17:1, വെൻ അബ്രാം വാസ് 99 years old, the Lord appeared to him and said, I am El Shaddai, God Almighty. Serve me faithfully and live a blameless life. El Shaddai, അല്ലെങ്കിൽ സർവശക്തൻ, മലയാളത്തിലാണെങ്കിൽ ഉൽപ്പത്തി 17:1, അബ്രാമിനോട് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. ആ പേര് വെളിപ്പെടുത്തിയതോടെ അബ്രാമിനും ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാം ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ദൈവം വെളിപ്പെടുത്തി തന്നത്. പഴയ നിയമകാലത്ത് പേരുകൾ ഇടുന്നത് ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമായിരുന്നില്ല, പക്ഷേ ആ പേരിലൂടെ അയാളുടെ സ്വഭാവം, കൂടെ അയാളുടെ പ്രകൃതം, നേച്ചർ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. മിക്കവാറും ഇടങ്ങളിൽ പേര് വെറുതെയാണ് ഇടാറ്, അതിനർത്ഥമൊന്നും കാണാറില്ല. സിജു, ജിജു, ബിജു, ഷിബു എന്നൊക്കെ, അതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം ആ എൽ ഷഡായി എന്ന് പറഞ്ഞ ആ പേരിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തിയപ്പോൾ, എൽ എന്ന് പറയുന്ന ആ വാക്ക് ദൈവം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ എൽ എന്ന് പറയുന്ന ആ വാക്ക്, ഹീബ്രു വാക്ക്, വേറെ പദങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്താണ് ദൈവത്തിൻ്റെ പല പേരുകളും, ആ പേരുകളിലൂടെ ദൈവത്തിൻ്റെ പല സ്വഭാവങ്ങളും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ എൽ എന്ന് പറഞ്ഞ വാക്കും ഈ ഷാഡ് എന്ന വാക്കും കൂടെ കൂട്ടിയാണ് എൽ ഷഡായി എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പേര് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരമ്മ തൻ്റെ കുഞ്ഞിന് സകലതും കൊടുത്ത് അതിനെ പോഷിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ജനത്തെ സകലതും കൊടുത്ത് പോഷിപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഒരു കുഞ്ഞിന് അമ്മയുടെ മുലപ്പാലല്ലാതെ വേറെ ഒന്നും കുടിക്കാൻ ആവശ്യമില്ലാത്തതുപോലെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനാണ്, സർവശക്തനാണ് എന്ന് കാണിക്കാനാണ്, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ പോരുന്ന പോലെ പോരുന്നെന്ന് കാണിക്കാനാണ് എൽ ഷഡായി എന്ന ആ പേര് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ തിരുവചനത്തിൽ എവിടെയെങ്കിലും ബ്രസ്റ്റ്, മുല, അല്ലെങ്കിൽ ഈ ഷാഡ് എന്ന് പറഞ്ഞ വാക്ക് കാണുകയാണെങ്കിൽ, അത് നറിഷ്മെൻറ്റ്, പോഷിപ്പിക്കുക എന്ന ആ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി, അതിനെയെല്ലാമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് സാധു അല്ലെങ്കിൽ സധു, SADU. അതിൻ്റെ അർത്ഥം മൗണ്ടൻ അല്ലെങ്കിൽ മല അല്ലെങ്കിൽ പർവ്വതം എന്നാണ്. സ്ട്രെങ്ത് ആൻഡ് പവർ, ശക്തി, ശക്തിയെ കുറിക്കുന്നൊരു വാക്കാണത്. അപ്പോൾ ആ എൽ ഷഡായി എന്ന് പറഞ്ഞ ആ പേരിലൂടെ ദൈവം നമ്മളോട് പറയുന്നത്, ദൈവം നമ്മളെ പോഷിപ്പിച്ച്, നമ്മളെ നറിഷ് ചെയ്ത്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന്, നമുക്ക് ശക്തിയുള്ളവരായി, സ്ട്രെങ്ത് ആൻഡ് പവർ ഉള്ളവരായി നമ്മളെ മാറ്റുന്ന ദൈവമാണെന്ന് കാണിച്ചു തരാനാണ്. നമുക്ക് സൗജന്യമായി നമുക്ക് ആഹാരം തരികയും നമ്മളെ പോഷിപ്പിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണെന്നാണ് ദൈവം ഈ പേരിലൂടെ നമ്മളോട് പറയുന്നത്. നമ്മൾ ഉൽപ്പത്തി 17:1, ഉൽപ്പത്തി 28:3, Genesis 28:3, Genesis 35:11, ഉൽപ്പത്തി 35:11, Genesis 43:14, ഉൽപ്പത്തി 43:14, Genesis 48:3, ഉൽപ്പത്തി 48:3 ഇവയെല്ലാം വായിച്ചാൽ എൽ ഷഡായി എന്ന പേര് ഇവിടെ എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അമ്മയുടെ ശരീരം ഒരു യാഗമായി മുലപ്പാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ നറിഷ്മെൻറ്റ്, പോഷകാഹാരം, സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി, ശക്തി എല്ലാം ലഭിച്ച് ആ കുഞ്ഞിൻ്റെ ശരീരം വളർന്ന് വലുതാകുന്നത്. ഈ കാര്യങ്ങളെപ്പറ്റി കൂടെ വരുന്ന നോട്ട്സിൽ കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കാം. റിസോഴ്സ് സെക്ഷൻ 3B ഞാൻ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ വേറെ പേരുകളെപ്പറ്റി പഠിക്കാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഓരോ പേരും ദൈവത്തിൻ്റെ വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പാലുകുടി നിർത്തുമ്പോൾ പോലും കട്ടിയായ ആഹാരം കഴിച്ച് തുടങ്ങുമ്പോഴും ഈ മക്കൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ അവരുടെ എന്താ രസിക്കാനും സന്തോഷിക്കാനുമുള്ള സമയം സാക്രിഫൈസ് ചെയ്ത് ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് വീട്ടിൽ ഭക്ഷണം കൊണ്ടുവരുന്നതുകൊണ്ടാണ്. കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എപ്പോഴും റെസ്റ്റ് എടുക്കുമായിരുന്നു വെച്ചെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാകില്ല. എന്നും ഒരു ഹോളിഡേ ആചരിക്കുകയും അവർക്ക് സന്തോഷിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കും. അവർ ഭക്ഷണം കഴിച്ച് വളരാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. പലപ്പോഴും മാതാപിതാക്കൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ അവർ ബലി കഴിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ അവരിൽ വരേണ്ടിയിരിക്കുന്ന ഒരു സ്വഭാവഗുണം മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ സൗകര്യങ്ങളെ ബലി കഴിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സാണ്. അല്ലാത്ത പക്ഷം ആ കുഞ്ഞ് ഒരു സ്വാർത്ഥനായ, സെൽഫിഷായ ആളായിട്ട് വളർന്നു വരും. നമ്മുടെ സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ബലി കഴിക്കാനായിട്ടുള്ള ആ ഒരു മനോഭാവം കുഞ്ഞിലേ തന്നെ നമ്മളിൽ ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച ഒരു വാക്കാണ്, ഇംഗ്ലീഷ് വാക്കാണ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സംതൃപ്തി, ഒരു പ്ലഷർ, അതിനെയാണ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ആഗ്രഹങ്ങൾ സാധൂകരിക്കുന്നതിൽ കൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷവും സന്തോഷത്തിനെയും സംതൃപ്തിയെയുമാണ് ഈ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾക്ക് ചോക്ലേറ്റ് തിന്നണം എന്നൊരാഗ്രഹമുണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു ചോക്ലേറ്റ് നമുക്ക് തിന്നാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടാകും, നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച ഒരു വാക്കാണ് ഇംഗ്ലീഷിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ക്ഷമയോടെ ആഗ്രഹം സാധിക്കാനായിട്ട് ക്ഷമയോടെ അതിൻ്റെ സമയം വരെ കാത്തു നിൽക്കാതെ ഉടനെ ചാടിപ്പോയി ആഗ്രഹം സാധിക്കുന്നതിനാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ക്ലാസ്സിൽ വളരെ അക്ഷമരായിട്ടായിരിക്കും ഇരിക്കുക. ക്ലാസ്സിൽ അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല, നോട്ട്സ് മര്യാദയ്ക്ക് എഴുതില്ല, പരീക്ഷയാണെങ്കിൽ തെറ്റിക്കാതെ എഴുതാൻ പറ്റില്ല. ഈ അക്ഷമരായിരിക്കുന്നത് കാരണം അവർക്ക് എത്രയും പെട്ടെന്നതെല്ലാം കഴിഞ്ഞിട്ട് പോയി ആ കളിയിലോട്ട് കയറണമെന്നാണ് അവരുടെ ആഗ്രഹം. അവർക്ക് അവരുടെ മനസ്സിനെ അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കാരണം അവർ ചെയ്യേണ്ട സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. അവർക്ക് ഒരു ആഗ്രഹം വന്നാലത് അപ്പോൾ തന്നെ സാധിക്കണം എന്നുള്ള ആ ഒരു നിർബന്ധമുള്ളത് തന്നെയാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത് യേശാവിൻ്റെ ജീവിതത്തിലാണ്. നമ്മൾ Genesis 25:29-34, ഉൽപ്പത്തി 25:29-34 വായിക്കുവാണെങ്കിൽ ഈ കഥ നമുക്ക് കാണാം. യേശാവിൻ്റെ ഉൽപ്പത്തി 25:29 വാക്യം മുതൽ: ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. യേശാവ് വെളിപ്രദേശത്ത് നിന്നും വന്നു. അവൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു. ആ ചുവന്ന പായസം കുറേ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് യേശാവ് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠ അവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് യേശാവിനോട് പറഞ്ഞു. അതിന് യേശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠ അവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവനവനോട് സത്യം ചെയ്തു, തൻ്റെ ജ്യേഷ്ഠ അവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്തു എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഇതാണ് കഥ. ഏശാവ് വയലിൽ നിന്ന് ക്ഷീണിച്ച് കയറി വന്നപ്പോൾ യാക്കോബ് അവിടെ ഒരു പായസം ഉണ്ടാക്കുന്നത് കണ്ടു. യേശാവിന് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. യാക്കോബിൻ്റെ ചോദിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠാവകാശം, നിൻ്റെ ആ ഫസ്റ്റ് ബോൺസ് ബർത്ത് റൈറ്റ്, ആദ്യജാതൻ എന്ന ആ അവകാശം എനിക്ക് തരാൻ പറഞ്ഞു. അപ്പം യേശാവ്, എന്തിനാ ഈ ആദ്യജാതൻ്റെ അവകാശം, ഞാൻ അപ്പോൾ ചാവും, എങ്ങനെയാണ് ഈ പായസം മതി എന്ന് പറഞ്ഞ് ആ പായസം മേടിച്ച് ജ്യേഷ്ഠാവകാശം അതിനെ തുച്ഛീകരിച്ചു, അതിനെ വാല്യുബിളായിട്ട് കണ്ടില്ല. അങ്ങനെ യാക്കോബിന് ആ ജ്യേഷ്ഠാവകാശം അവിടെ വെച്ച് കൈമാറുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത അക്ഷമ കാരണം, ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കാരണം ചെയ്തതാണത്. ഒരു യഹൂദൻ്റെ കുടുംബത്തിൽ ദൈവം കൊടുത്തിരുന്ന ഒരു പ്രിവിലേജ്, ഒരു അവകാശമായിരുന്നു ഈ ഫസ്റ്റ് ബോണിൻ്റെ ബർത്ത് റൈറ്റ്, ആദ്യജാതൻ്റെ ജ്യേഷ്ഠാവകാശം. ആ കുടുംബത്തിൽ ആദ്യം ജനിക്കുന്ന കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രിവിലേജായിരുന്നത്. വേറെ കുഞ്ഞുങ്ങൾക്ക്, ആ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേക പദവി ഏറ്റവും ആദ്യത്തെ കുഞ്ഞിന് ദൈവം കൊടുത്തിരുന്നു. ആ ജ്യേഷ്ഠാവകാശം ഒരു സീക്രഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ്, വളരെ ആദരവപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്തൊരു കാര്യമായിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ യേശാവ് അതിനെ തുച്ഛീകരിച്ച് കുറച്ച് പായസത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞു. നന്നായിട്ട് വിശന്നപ്പോൾ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ് യേശാവിൻ്റെ ജ്യേഷ്ഠാവകാശത്തെ തുച്ഛീകരിച്ചു. Despised his birthright. ഇത് നമുക്കൊരു ചെറിയ കഥ പോലെ തോന്നിയാലും നമുക്ക് പുതിയ നിയമത്തിൽ കാണാം ഇതിനെ വളരെ വളരെ പ്രധാനമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണാം യേശാവിൻ്റെ ജീവിതത്തിൽ യേശാവ് ഒരു അനുഗ്രഹത്തിന് വേണ്ടി, തൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്നും ഒരു അനുഗ്രഹത്തിന് വേണ്ടി കരഞ്ഞെങ്കിലും അത് പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. പുതിയ നിയമത്തിൽ ഹെബ്രായരുടെ പുസ്തകം 12:16 ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. Hebrews 12:16. ന്യൂ കിങ് ജെയിംസ് വേർഷൻ ഇങ്ങനെയാണ്, ലെസ്റ്റ് ദർ ബി എനി ഫോർണിക്കേറ്റർ ഓർ എ പ്രൊഫെയിൻ പേഴ്സൺ ലൈക്ക് ഈസാവ് ഹു ഫോർ വൺ മോസൽ ഓഫ് ഫുഡ് സോൾഡ് ഹിസ് ബർത്ത് റൈറ്റ്. ഹെബ്രായർ 12:16, ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. യേശാവിനോടനുബന്ധിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കുകളുണ്ട്, ഫോർണിക്കേറ്റർ ഒന്ന്, രണ്ടാമത്തേത് പ്രൊഫെയിൻ പേഴ്സൺ. മലയാളത്തിൽ ഫോർണിക്കേറ്ററിന് ദുർനടപ്പുകാരൻ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഫെയിൻ പേഴ്സണിന് അഭക്തൻ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭക്തി ഇല്ലാത്തവൻ, ഒന്നിനെയും ആദരിക്കാത്തവൻ എന്നാണ് അർത്ഥം. നന്നായി വിശന്നപ്പോൾ അല്പം പായസം കുടിക്കാൻ വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റതിനാണ് ഇങ്ങനത്തെ ആ രണ്ട് പ്രയോഗങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും സംതൃപ്തിക്കും വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞതിനാണ് യെശയ്യാവിനെ പറ്റി പറയുമ്പോൾ ദുർനടപ്പുകാരനെന്നും അഭക്തനെന്നും അവിടെ പറഞ്ഞിരിക്കുന്നത്, ആദരവില്ലാത്തവനെന്നും. എൻ്റെ ആഗ്രഹം വിശപ്പ് അടക്കാൻ വേണ്ടിയാണ് ജ്യേഷ്ഠാവകാശം യേശാവ് വിറ്റ് കളഞ്ഞത്. Philippians 3:19 ഈ വയറിന് വേണ്ടി ജീവിക്കുന്നവരെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. വയറിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വിശപ്പുകൾക്ക് വേണ്ടി, അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ. Philippians 3:19 ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്, ദേ ആർ ഹെഡഡ് ഫോർ ഡിസ്ട്രക്ഷൻ, ദേർ ഗോഡ് ഈസ് ദെയർ അപ്പിറ്റൈറ്റ്, അല്ലെങ്കിൽ ബെല്ലി. They brag about shameful things and they think only about this life here on earth. ഫിലിപ്പിയർ 3:19. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇത്തരം ആൾക്കാരുടെ ദൈവം അവരുടെ ആഗ്രഹങ്ങളും അവരുടെ വയറുമാണ്. അവരുടെ വയറിനെയും അവരുടെ ആഗ്രഹങ്ങളെയുമാണ് അവരനുസരിക്കുകയും ദൈവമായിട്ട് കണക്കാക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവരുടെ ഇച്ഛകളുമൊക്കെയാണ് അവരന്വേഷിക്കുന്നത്, ദൈവത്തെ അല്ല. ഫോർണിക്കേറ്റർ അല്ലെങ്കിൽ ദുർനടപ്പുകാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം തങ്ങളെ തന്നെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി തന്നെ തന്നെ വിൽക്കുന്ന ആളുകളെ പറ്റിയാണ്. ഒരാഗ്രഹം വരുമ്പോൾ ആ ആഗ്രഹത്തിന് വേണ്ടി അപ്പോൾ തന്നെ തന്നെ തന്നെ വിൽക്കുന്നു, ആഗ്രഹം അപ്പോൾ തന്നെ സാധിക്കുന്നു സുഖത്തിന് വേണ്ടി. അത് ചെയ്യുന്ന സമയം ശരിയാണോ അതോ അത് ചെയ്യുന്നത് ശരിയാണോ, അത് ചെയ്യുന്നതിനെപ്പറ്റി ദൈവം എന്ത് വിചാരിക്കുന്നു എന്നതിനെക്കുറിച്ചും യാതൊരു ചിന്തയും ഇല്ലാതെയാണ് ഈ ഫോർണിക്കേറ്റർ അല്ലെങ്കിൽ ദുർനടപ്പുകാരൻ ജീവിക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ അവരോട് കൽപ്പിക്കുന്നു, ഇന്നത് ചെയ്യുക, അവർ ഉടനെ തന്നെ അത് ചെയ്യുന്നു സുഖം അനുഭവിക്കുന്നതിന്, സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടി. ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് കൊണ്ടാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രൊഫൈൻ പേഴ്സൺ, അഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ റെവറൻസ് എന്ന് പറഞ്ഞ കാര്യം, ആദരവ്, ഭക്തി എന്ന് പറഞ്ഞ കാര്യം ഇല്ലാത്ത ഒരു ആളെയാണ്. അഭക്തൻ ഒന്നിനെയും ആദരിക്കുന്നില്ല, ദൈവത്തെ ആദരിക്കുന്നില്ല. ദൈവത്തെ ആദരിക്കുന്ന ഒരാൾ ഒരിക്കലും തങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവമായി കണക്കാക്കി ആഗ്രഹങ്ങൾ തങ്ങൾ തന്നെ തന്നെ വാഴുന്ന ഒരു നിലയിൽ ജീവിക്കുകയില്ല. ദൈവത്തെ ആദരിക്കുന്ന ഒരു ഭക്തൻ ദൈവവചനവും ദൈവ കൽപ്പനകളും ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മീതെ ദൈവാത്മാവ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്ത് വാഴുന്നത്. പ്രൊവേർബ്സ് 9:10, സദൃശവാക്യങ്ങൾ 9:10 ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്: ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം, നോളജ് ഓഫ് ദ ഹോളി വൺ റിസൾട്ട്സ് ഇൻ ഗുഡ് ജഡ്ജ്മെൻറ്റ്. മലയാളത്തിൽ സദൃശവാക്യങ്ങൾ 9:10, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു. ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയാൻ നേരം ദൈവം നമ്മളെ ഉപദ്രവിക്കും എന്നുള്ള പേടിയല്ല, ദൈവത്തോടുള്ള റെസ്പെക്റ്റ്, ആദരവ്, റെവറൻസ്, അതിനെയാണ് കാണിക്കുന്നത്. ദൈവം പറയുന്നത് കേൾക്കുകയും ദൈവത്തിൻ്റെ അഡ്വൈസ് സ്വീകരിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ആ റെസ്പെക്റ്റ്, റെവറൻസ്, അതിനെയാണ് ഫിയർ ഓഫ് ദ ലോർഡ് അല്ലെങ്കിൽ യഹോവ ഭക്തി എന്ന് പറയുന്നത്. ദൈവത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു വിസ്മയം, ഒരു അമ്പരപ്പ്, അച്ചടക്കത്തോടെയുള്ളൊരു ഭയം, ഇതൊക്കെയാണ് ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം യേശു വന്നപ്പോൾ യേശു ആൾക്കാരോട് പറഞ്ഞത് ദൈവം പിതാവാണ്, ദൈവത്തിനെ ഭയപ്പെടണ്ട എന്നാണ്. പിതാവായ ദൈവം എങ്ങനെയാണെന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. വളരെ മനസ്സലിവുള്ളവനും ആൾക്കാരെ സൗഖ്യമാക്കുന്നവനും അവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനും കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുന്നതും, ഇങ്ങനെയൊക്കെയാണ് ദൈവമെന്നാണ് യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മൾ ദൈവത്തെ ആദരിക്കുകയാണ് വേണ്ടത്. അതുമാത്രമല്ല, ദൈവം ഉണ്ടാക്കി നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ പ്രപഞ്ചത്തെയും നമ്മൾ വേണ്ടതുപോലെ ആദരിക്കണം. 1 Corinthians 7:31 ഇങ്ങനെയാണ് പറയുന്നത്, ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ: ആൻഡ് ദോസ് ഹു യൂസ് ദിസ് വേൾഡ് ആസ് നോട്ട് മിസ് യൂസിങ് ഓർ അബ്യൂസിങ് ഇറ്റ് ഫോർ ദ ഫോം ഓഫ് ദിസ് വേൾഡ് ഈസ് പാസിങ് അവേ. മലയാളത്തിൽ 1 Corinthians 7:31, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം, ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. ശരിക്കും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അമിതമായി ഉപയോഗിച്ച് വഷളായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് അവിടെ അതിൻ്റെ അർത്ഥം. അവരുടെ സ്വന്തം ആണെന്ന രീതിയിൽ ലോകത്തെ ഉപയോഗിക്കരുത്. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ദാനമാണെന്ന് മനസ്സിലാക്കി ആദരവോടുകൂടെ വേണം ലോകത്തിലെ ഏതൊരു കാര്യവും ഉപയോഗിക്കാനായിട്ട്. മറ്റുള്ളവർക്ക് കൂടിയാണ് ദൈവം ഇതുണ്ടാക്കിയതെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നമുക്കറിയാം, ഈ ലോകം മര്യാദയ്ക്ക് ഉപയോഗിക്കാതിരുന്നത് കാരണം നമ്മളുടെ ഈ പ്രപഞ്ചത്തിനും നമ്മുടെ സൃഷ്ടിക്കും എല്ലാം ഒത്തിരി നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ ഈ ലോകം, ഈ ഭൂമി ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി മലിനീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, വ്യവസായങ്ങളിൽ നിന്നും വരുന്ന പുക കൊണ്ടുള്ള മലിനീകരണം, പല തരത്തിലുള്ള മലിനീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെ വേണ്ടതുപോലെ ആദരിക്കാത്തത് കൊണ്ട് നമ്മൾ നാശത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങളും മൃഗങ്ങളും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. പ്രൊവേബ്സ് 12:10 ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്: ദ ഗോഡ്ലി കെയർ ഫോർ ദർ ആനിമൽസ് ബട്ട് ദ വിക്കഡ് ആർ ഓൾവേസ് ക്രൂവൽ. സദൃശവാക്യങ്ങൾ 12:10. നീതിമാൻ തൻ്റെ മൃഗത്തിൻ്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ. ദ റൈച്ചസ് അല്ലെങ്കിൽ ഗോഡ്ലി അല്ലെങ്കിൽ ഭക്തൻ, ദൈവഭയമുള്ളവൻ തങ്ങളുടെ മൃഗത്തിൻ്റെ ജീവന് വേണ്ടി കരുതുന്നു, അതിന് നല്ല സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു, നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നു. ഭക്തനല്ലാത്തയാളെ ദുഷ്ടൻ എന്നാണ് ആ വചനത്തിൽ വിളിച്ചിരിക്കുന്നത്. ഭക്തൻ ദൈവത്തെ മാത്രമല്ല, ദൈവം ഉണ്ടാക്കിയ ജീവൻ, ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെയും ആദരിക്കുന്നു, ആദരവോടെ ഉപയോഗിക്കുന്നു, നോക്കുന്നു. യോഹന്നാൻ 6:12-13 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ജോൺ 6:12-13 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഭക്ഷണത്തെ ആദരിക്കുന്നതായിട്ട് കാണുന്നു. കർത്താവ് 5 അപ്പത്തെ മൾട്ടിപ്ലൈ ചെയ്ത് 1000 ആൾക്കാർക്ക് കൊടുത്തതിന് ശേഷം അവിടെ എഴുതിയിരിക്കുന്നതാണ്. യോഹന്നാൻ 6:12-13. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ യേശു ശിഷ്യന്മാരോട്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. അപ്പോൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുതെന്ന് കർത്താവ് അവിടെ നമുക്ക് കാണിച്ചു തന്നു. കാരണം നമ്മൾ ദൈവത്തെ ആദരിക്കണം, ജീവൻ ദൈവം തന്നതായതുകൊണ്ട് ജീവനെ ആദരിക്കണം. ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഭക്ഷണമായതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തെയും വേണ്ടും വിധം ആദരിക്കണം. അത് വേസ്റ്റ് ചെയ്ത് കളയാനായിട്ട്, തുച്ഛീകരിക്കാൻ പാടുള്ള സാധനമല്ല. ജീവൻ ദൈവത്തിൽ നിന്ന് വരുന്നതുപോലെ നമ്മുടെ ഭക്ഷണവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദിവസം ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് തിന്നുന്നത്, എന്താണ് തിന്നുന്നത്, എത്രയാണ് തിന്നുന്നത് എന്നൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒന്നും വേസ്റ്റാക്കി കളയരുത്. അപ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് യേശാവിനെ പോലെ ഒരു ദുർനടപ്പുകാരനോ അല്ലെങ്കിൽ ഒരു അഭക്തനോ ആയി ആവരുത്. വിശന്നപ്പോൾ കുറച്ച് പായസത്തിന് വേണ്ടി പെട്ടെന്ന് തന്നെ തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റ ഒരാളെ പോലെ ആകരുത്. ഈ പെട്ടെന്നുള്ള ആഗ്രഹം സാധിക്കൽ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഓപ്പോസിറ്റാണ് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പോയിട്ട് നമ്മൾ സാക്ഷാത്കരിക്കുകയല്ല, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അത് ആ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് ചിലപ്പം ഒരു തക്ക സമയമുണ്ടാകാം. ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ ആഗ്രഹം സാധിക്കാനായിട്ട് ഉള്ള വഴികൾ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ കൃത്യമായ വഴി, ഏത് വഴിയാണത് ആഗ്രഹം സാധിക്കാൻ പറ്റുക എന്ന് നമ്മൾ കണക്കാക്കുന്നു. ദൈവത്തിൻ്റെയും നിയമം, ദൈവത്തിൻ്റെ നിയമം ലംഘിക്കാതെ അത് ആ ആഗ്രഹം നിറവേറ്റാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ആലോചിക്കുന്നു. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, എനിക്ക് വിശക്കുവാണെങ്കിൽ എനിക്ക് പോയി ഒരു കടയിൽ നിന്ന് ഭക്ഷണ സാധനം കട്ട് തിന്നാനോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള വീട്ടുകാരെ ഫ്രിഡ്ജിനകത്തുനിന്ന് കട്ട് തിന്നാനൊന്നും പാടില്ല. ഞാൻ ദൈവം എനിക്ക് ഏത് രീതിയിലാണോ ഭക്ഷണം തരാനായിട്ട് വെച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെ അതിൻ്റെ കൃത്യസമയത്ത് അത് തരുമെന്ന ആ ഇതിൽ ഞാൻ വെയിറ്റ് ചെയ്യണം. കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ മാതാപിതാക്കളിലൂടെ, ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ജോലി ചെയ്ത് ലഭിക്കുന്ന ആ ശമ്പളത്തിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരോട് യാചിക്കാതെ അവർ നമുക്ക് തരുന്ന ആ ദാനങ്ങൾ വഴി. വാൾട്ടർ മിഷേൽ എന്ന സൈക്കോളജിസ്റ്റ് നടത്തിയ ആ എക്സ്പെരിമെൻ്റ് നമ്മൾ കണ്ടു. അവിടെ ചില കുട്ടികൾക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കൺട്രോൾ ചെയ്ത് ആ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ചില കുട്ടികൾക്കത് കഴിഞ്ഞില്ല. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ റെസിസ്റ്റ് ചെയ്ത് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ അത് സാധിച്ച ആ പിള്ളേരാണ് പിന്നീട് ആ സ്റ്റഡിയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജീവിതത്തിൽ വിജയം കൈവരിച്ചതെന്ന് നമ്മൾ കണ്ടു. അപ്പം ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് വേണ്ടിയ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ നടത്താൻ കഴിയുക എന്നുള്ളതാണ്. നമ്മളുടെ ആഗ്രഹങ്ങളുടെ സാധിക്കൽ, അത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ സാധ്യമാകുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം എന്ന് മലയാളത്തിൽ പറയും, അത് ഉള്ളതായിട്ട് നമുക്ക് കണക്കാക്കാം. സിസമി സ്ട്രീറ്റിൻ്റെ ബട്ട് മീ വെയ്റ്റ് എന്ന് പറഞ്ഞ ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മീ വാണ്ട് ഇറ്റ് ബട്ട് മീ വെയ്റ്റ്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വഴിയാണ് യേശാവിന് ദൈവം കൊടുത്ത ഓഹരി, ഇൻഹെറിറ്റൻസ് നഷ്ടമായത്, ദൈവം കൊടുത്ത അവകാശം നഷ്ടമായത്. ഈ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സാക്രിഫൈസ് ആണ്. നമ്മളുടെ ആഗ്രഹങ്ങളെ യാഗം അർപ്പിക്കുക, അല്ലെങ്കിൽ ബലി അർപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ യാഗത്തെപ്പറ്റി, ബലിയെപ്പറ്റി, സാക്രിഫൈസിനെ പറ്റിയാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ സുഖം ആണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് പിന്നത്തേതിന് വേണ്ടി. ഈ സെഷൻ മുഴുവൻ നമുക്ക് ഒന്നുകിൽ നമുക്ക് പിന്നീട് പ്രയോജനകരമാകാനോ, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് പിന്നീട് പ്രയോജനകരമാകാനോ വേണ്ടി നമുക്ക് സാക്രിഫൈസസ് ചെയ്യാൻ കഴിയുക, യാഗം ബലി അർപ്പിക്കാൻ കഴിയുക, നമ്മുടെ സുഖങ്ങളെ ബലി കൊടുക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ്. ആ സ്റ്റാൻഫോർഡിലെ ആ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കാണുന്നത് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ, ആഗ്രഹങ്ങൾ സാധിക്കുന്നത് കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞ ആ കുഞ്ഞുങ്ങൾക്ക് പിന്നീട് അവർ വളർന്നു വലുതായപ്പോൾ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനും വിജയം കൈവരിക്കാനും കഴിഞ്ഞു. ചെറുപ്രായത്തിലെ സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് അവർക്ക് കൃത്യമായി, കറക്റ്റായി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിച്ചു. അവർക്ക് കറക്റ്റായിട്ടുള്ള, വേണ്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചു. അവരുടെ മുൻപിൽ ഒരു ചോയ്സ് വരുമ്പോൾ ഏതാണ് എടുക്കേണ്ട ചോയ്സ് എന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അവർക്ക് ആ ജീവിതത്തിലെ ഇഫ് ദെൻ റിലേഷൻഷിപ്പ് മനസ്സിലായി. ഇഫ് ദെൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഇഫ് ഐ ക്യാൻ പ്രാക്ടീസ് സെൽഫ് കൺട്രോൾ ദെൻ ഐ ക്യാൻ ബെനിഫിറ്റ് ഇൻ ഫ്യൂച്ചർ. ഇപ്പോൾ എനിക്ക് ഇന്ദ്രിയ ജയം അഭ്യസിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് പിൽക്കാലത്ത് അത് പ്രയോജനകരമായി തീരും എന്നുള്ള ആ ഒരു ഇഫ് ദെൻ ആ ഒരു കണ്ടീഷൻ മനസ്സിലായി. ഞാൻ സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ഇന്ദ്രിയ ജയം ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നീട് എനിക്ക് അത് പ്രയോജനം ചെയ്യുകയില്ല. ആ എക്സ്പെരിമെൻറ്റിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം അവർ വലുതായതിനു ശേഷം റിവ്യൂ ചെയ്തപ്പോൾ അവർ കണ്ടത് ആ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം അഭ്യസിക്കാത്ത പിള്ളേർ അവർക്ക് ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ സന്തോഷം അനുഭവിക്കാനോ വിജയം കൈവരിക്കാനോ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, വിജയം കൈവരിച്ചവരോട് അവർക്ക് ഒരു അസൂയയും ഉണ്ടായതായിട്ട് കാണുന്നു. അവർക്ക് ജീവിതത്തിൽ പരാജയവും ഡിപ്രഷനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു സുഖം അനുഭവിക്കാൻ പറ്റുമെങ്കിലും പിൽക്കാലത്ത് നമുക്ക് ജീവിതത്തിൽ പരാജയവും അതുപോലെ തന്നെ സങ്കടവും മറ്റുള്ളവരുടെ അസൂയയും മാത്രമേ കൊണ്ടുവന്ന് തരികയുള്ളൂ. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കാരണം യേശാവിന് ജ്യേഷ്ഠാവകാശം, ദൈവം കൊടുത്ത അവകാശം നഷ്ടപ്പെടുന്നതുപോലെ തന്നെയാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ഹവ അറിവിൻ്റെ വൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ ഹവയുടെ കണ്ണും ഹവയുടെ ശരീരം എല്ലാം പറഞ്ഞു, അത് കാണാൻ നല്ലതാണ്, തിന്നാൻ നല്ലതാണ്, അത് നമ്മളെ നമുക്ക് ജ്ഞാനം തരും എന്നൊക്കെ, അവയ്ക്ക് ജ്ഞാനം കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അത് ദൈവത്തോട് ഒരു വാക്ക് ചോദിക്കാനോ ഒന്നും തുനിയാതെ ദൈവം പറഞ്ഞതാണ് ഇത് തിന്നാൽ മരിക്കുമെന്ന്. പക്ഷേ അത് തോന്നിയപ്പോൾ തന്നെ അത് എടുത്ത് പറിച്ചു തിന്നു. ദൈവത്തോട് അവർക്ക് സംസാരിക്കാമായിരുന്നു. ദൈവം അവരോട് സംസാരിക്കാൻ വേണ്ടി ഏദൻ തോട്ടത്തിൽ വരുമായിരുന്നു. ദൈവത്തോട് ചോദിക്കായിരുന്നു, അങ്ങ് പറഞ്ഞത് ഇത് മരിക്കുമെന്നാണല്ലോ, പക്ഷേ സർപ്പം അങ്ങനെയല്ലോ പറഞ്ഞത്. പക്ഷേ അതൊന്നും അവർ ചോദിക്കാൻ നിന്നില്ല, അവർക്ക് തോന്നിയ ഉടനെ തന്നെ അത് പറിച്ച് തിന്നു. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അങ്ങനെയാണ് ആദവും ഹവ്വയും പാപത്തിൽ വീഴുകയും മരണം ഈ നമ്മുടെ മനുഷ്യരാശിയെ മുഴുവൻ വാഴാനായിട്ട് ഇടയാകുകയും ചെയ്തത്. പാപം ഈ ലോകത്തിൽ പ്രവേശിച്ചു, പാപം വഴി മരണവും പ്രവേശിച്ചു, അസുഖങ്ങൾ വന്നു. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും അതുമൂലമാണ്. ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഹവ്വയുടെയും ആദത്തിൻ്റെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കാരണം സംഭവിച്ചതാണ്. ഞാൻ ജോർഡൻ പീറ്റേഴ്സൺ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ടോക്ക് കൂടെ മുതിർന്ന പിള്ളേർക്ക് കാണാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജോർഡൻ പീറ്റേഴ്സൺ പറയുന്നത്, ജീവിതം മുഴുവനും സന്തോഷമാണ് അല്ലെങ്കിൽ സന്തോഷിക്കാനാണ് എന്ന് കരുതുന്ന ആൾക്കാർക്ക് യാഥാർത്ഥ്യത്തിൻ്റെ ആദ്യത്തെ ഇടി കിട്ടുമ്പം, ഫസ്റ്റ് ബ്ലോ ഓഫ് റിയാലിറ്റി കിട്ടുമ്പം ഭയങ്കര ഡിപ്രഷനായിരിക്കും. കാരണം ജീവിതം അങ്ങനെയല്ല, എപ്പോഴും സന്തോഷമുള്ളതല്ല. ജീവിതകാലത്തിൽ നമ്മൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് മെൻ്റൽ സ്റ്റേറ്റ്സ് കൂടെ പോകും. നമ്മുടെ മനസ്സ് പല രീതിയിലുള്ള ഭാവങ്ങളിൽ കൂടെ പോകും. ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പം ഡിപ്രഷൻ വരും, ചിലപ്പോൾ അവർ എൻകറേജ്ഡ് ആവും, ചിലപ്പോൾ അവർ ഡിസ്കറേജ്ഡ് ആവും. ഇതെല്ലാം നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന മനസ്സിൻ്റെ അവസ്ഥകളാണ്. അത് നോർമലാണ്. എപ്പോഴും സന്തോഷം മാത്രമുള്ള ഒരു ജീവിതം നോക്കി നടക്കുന്ന ആൾക്ക് വളരെ വലിയൊരു ആശാഭംഗം, ഡിസില്യൂഷൻമെൻ്റ് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ജീവിതം സന്തോഷിക്കാനാണെന്ന് വിചാരിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. ജീവിതത്തെ ഒരു ബോഷൻ അങ്ങനെയാണ് നോക്കുന്നത്. ജ്ഞാനികൾ അങ്ങനെയല്ല നോക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ആ ടെംപ്റ്റേഷൻ, പ്രലോഭനങ്ങളുടെ സമയത്ത് ഈ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ, സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊച്ചു പിള്ളേരെ എൻകറേജ് ചെയ്യുന്നൊരു പാട്ടാണ് സിസമി സ്ട്രീറ്റിൻ്റെ ബഡ് മീ വെയ്റ്റ് എന്ന് പറഞ്ഞ പാട്ട്. നമ്മൾ കണ്ടല്ലോ അത്. റോമർ 8:17 നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ തേജസ്, മഹത്വം എല്ലാം നമുക്ക് അവകാശമായി കിട്ടുന്നത് നമ്മൾ കഷ്ടതകൾ അനുഭവിക്കുമ്പോഴാണ്. റോമർ 8:11, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. റോമൻസ് 8:17, ആൻഡ് ഇഫ് വി ആർ ചിൽഡ്രൻ ദെൻ വി ആർ ഹയേഴ്സ്, ഹയേഴ്സ് ഓഫ് ഗോഡ് ആൻഡ് കോ ഹയേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. ഇഫ് ഇൻഡീഡ് വി സഫർ വിത്ത് ക്രൈസ്റ്റ് സോ ദാറ്റ് വി മേ ഓൾസോ ബി ഗ്ലോറിഫൈഡ് വിത്ത് ഹിം. ആ തേജസ് നമുക്ക്, അതിൻ്റെ അവസാനം നമുക്ക് തേജസ് ഉള്ളൊരു ശരീരം, ഒരു ഗ്ലോറിഫൈഡ് ബോഡി നമുക്ക് കിട്ടും. നമ്മൾ ദൈവത്തെ പോലെയാകും, ക്രിസ്തുവിനെ പോലെയാകും. ദൈവം നമുക്ക് അതാണ് അവകാശമായിട്ട് വച്ചിരിക്കുന്നത്, ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം, ദിവ്യ ശക്തി, ദൈവ തേജസ്, ഒരു തേജസ്സുള്ള ശരീരം. യാക്കോബ് 1:12 ഇങ്ങനെ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുക അല്ലെങ്കിൽ പേഷ്യൻ്റ്ലി എൻഡ്യൂർ ഇംഗ്ലീഷിലാണെങ്കിൽ, എന്ന് വെച്ചാൽ പ്രാക്ടീസ് സെൽഫ് കൺട്രോൾ, ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ. കാരണം പിന്നീട് ആ പരീക്ഷയും പ്രലോഭനം കഴിഞ്ഞ ശേഷം, പ്രലോഭനത്തിന് പരീക്ഷയ്ക്ക് ശേഷം അവർ ജീവ കിരീടം, ജീവൻ്റെ കിരീടം, ക്രൗൺ ഓഫ് ലൈഫ് പ്രാപിക്കും എന്നാണ്. ജീവൻ്റെ കിരീടം, ക്രൗൺ ഓഫ് ലൈഫ് എന്നതിനെക്കുറിച്ച് നമ്മൾ വരുവാനിരിക്കുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പഠിക്കുന്നതായിരിക്കും. തിരുവെഴുത്തുകളിൽ ക്രൗൺ ഒരു കിരീടം എന്ന് കേൾക്കാൻ നേരം അത് വാഴ്ച, റൂളിംഗ്, റെയ്നിങ് അതിനെ ആണ് കാണിക്കുന്നത്. നമുക്ക് ഒരു അതോറിറ്റി കിട്ടുന്നതിനൊക്കെയാണ് കാണിക്കുന്നത്. ദി അതോറിറ്റി ഓഫ് ലൈഫ്, ജീവൻ നമുക്ക് തരുന്ന ഒരു അതോറിറ്റി. നമ്മുടെ ജീവിതം നമ്മളുടെ കൺട്രോളിലായിരിക്കും ആ അതോറിറ്റി ഉള്ളവർക്ക്. നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അത് പ്രാക്ടീസ് ചെയ്ത് സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മളുടെ മോഹങ്ങൾക്കായിരിക്കും, നമ്മളുടെ കയ്യിലായിരിക്കില്ല. നമ്മുടെ മോഹങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളിലും നമ്മളുടെ ദൈവമായിട്ട് നമ്മളെ വാഴും. റോമൻസ് ചാപ്റ്റർ 1, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അതാണ്, ആൾക്കാരുടെ മോഹങ്ങൾ അവരുടെ ദൈവമായി മാറുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചയാണ്. ദൈവക്രോധത്തിൻ്റെ അനുഭവമാണ് അതെന്നാണ് പറയുന്നത്. നമുക്കത് പിന്നെ കാണാം. 2 തിമോത്തി 1:7 പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പോൾ സ്നേഹം, ലവ്, ശക്തി, പവർ, സുബോധം, സെൽഫ് കൺട്രോൾ എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, സൗണ്ട് മൈൻഡ് എന്നാണ്. ഈ സൗണ്ട് മൈൻഡ്, സുബോധം ഇല്ലാത്തപ്പോഴാണ് നമുക്ക് കൺട്രോൾ വിട്ട രീതിയിൽ മനുഷ്യർ ജീവിക്കുന്നത്. സൗണ്ട് മൈൻഡ്, സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിസിപ്ലിൻ എന്നൊക്കെ ആ വാക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സെൽഫ് കൺട്രോൾ എന്ന ആ ക്വാളിറ്റി, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന ആ ക്വാളിറ്റി ഉണ്ടാകുന്നത്. നമ്മൾ കുറേ പരിശ്രമിച്ച് സെൽഫ് കൺട്രോൾ ഉണ്ടാക്കുന്നതല്ല, പക്ഷേ പരിശുദ്ധ ആത്മാവിൻ്റെ അടുത്ത് നിന്നും ആ സെൽഫ് കൺട്രോൾ എന്ന ആത്മാവിൻ്റെ ഫലം ദാനമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ദാനമായിട്ട് കിട്ടുന്ന ആ കഴിവ്, ആ സെൽഫ് കൺട്രോളിൻ്റെ കഴിവ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവഭക്തിയിൽ അഭ്യസനം ചെയ്യുന്നത്. അങ്ങനെ ദൈവഭക്തിയിൽ അഭ്യസനം ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് വരുന്നത്, സെൽഫ് കൺട്രോൾ. പ്രത്യേകിച്ചും ഈ അവസാന കാലഘട്ടങ്ങളിൽ ഈ സെൽഫ് കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2 തിമോത്തി 3:1-4 വാക്യങ്ങൾ, അപ്പോസ്തലനായ പൗലോസ് ഒരു പിതാവ് തൻ്റെ മകനെ വാൺ ചെയ്യുന്നതുപോലെ തിമോത്തിയോസിനെ വാൺ ചെയ്യുവാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണാദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. ഈ ഒരു വലിയൊരു ലിസ്റ്റ് നമ്മൾ കണ്ടു. അവിടെ പറയുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, പെരിലിയസ് ടൈംസ്, ഡീമണൈസ് ടൈംസ്, പൈശാചികമായ സമയം എന്നൊക്കെ പറയാം അതിനെ. അതിനകത്ത് അജിതേന്ദ്രിയന്മാരെന്ന് പറഞ്ഞ് പീപ്പിൾ ഹു ലാക്ക് സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. പിന്നെ അവരെ പറ്റി പറയാൻ, ദേ ഷാൽ ബി ലവേഴ്സ് ഓഫ് പ്ലഷർ, സുഖത്തെ സ്നേഹിക്കുന്നവർ, റാദർ ദാൻ ലവേഴ്സ് ഓഫ് ഗോഡ്. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർ അവർ സുഖങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാകത്തില്ല. അവർ ദൈവത്തെ സ്നേഹിക്കുന്നതിനോ സേവിക്കുന്നതിനോ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിയുന്നതിനോ ദൈവത്തിൻ്റെ കൽപ്പനകളെ പറ്റി ആലോചിക്കുന്നതിനോ അവർക്ക് സമയമില്ല. ആഗ്രഹം വരുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് നിവർത്തിച്ച് സുഖം കണ്ടെത്തുക എന്നൊരു കാറ്റഗറി ആൾക്കാരായിരിക്കും ഇവർ. ഈ കാലത്ത് പൈശാചികമായ ദുർഘട സമയങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകതയാണിത്. നമ്മൾ അന്ത്യകാലത്താണ് ജീവിക്കുന്നത്, അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിലാണെന്ന് വേണേൽ പറയാം. നമ്മളെപ്പോഴും അതുകൊണ്ട് ദൈവത്തിനോട്, ദൈവത്തിൻ്റെ ആത്മാവിനെ ചോദിക്കണം. നമ്മളോട് കർത്താവ് പറഞ്ഞത് പിതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദൈവാത്മാവിൻ്റെ നിറവ് ദൈവം തരും എന്ന് പറയുന്നുണ്ട്. ഈ ദൈവാത്മാവിൻ്റെ നിറവിന്, നിറവ് കാരണം ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതുവഴിയാണ് നമ്മൾ സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഗലാത്യർ 5:22-23, ഗലേഷ്യൻസ് 5:22-23 അത് പറയുന്നത് സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം, ഒരു ആത്മാവിൻ്റെ ഫലമാണ്, പരിശുദ്ധ ആത്മാവിൻ്റെ ഫ്രൂട്ടാണെന്ന് പറയുന്നുണ്ട്, ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവാണത് നമുക്ക് തരുന്നത്. ആ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, സെൽഫ് കൺട്രോൾ ഹോളി സ്പിരിറ്റിൻ്റെ ഫ്രൂട്ടാണെങ്കിൽ എല്ലാ ഈവിൾ സ്പിരിറ്റിൻ്റെ ആഗ്രഹം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്യണം എന്നാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് എല്ലാ ഈവിൾ സ്പിരിറ്റിനെയും ഓവർകം ചെയ്ത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, സെൽഫ് കൺട്രോൾ, പേഷ്യൻസ്, ടു പേഷ്യൻ്റ്ലി എൻഡ്യൂർ ടെംപ്റ്റേഷൻ, നമ്മുടെ പ്രലോഭനങ്ങളെ വളരെ ക്ഷമയോടെ അത് വഹിക്കാനായിട്ട് ഉള്ള കഴിവ് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ ഇവർ രണ്ടുപേരും വളരെയധികം സെൽഫ് കൺട്രോളും പേഷ്യൻസും സഹിഷ്ണുത പ്രാക്ടീസ് ചെയ്ത ആൾക്കാരാണെന്നറിയാം. അതുകൊണ്ട് അവർ രണ്ടുപേരും ദൈവഹിതം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് അവർക്ക് സാധിച്ചു. ദൈവം അവരെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചത് അത് ചെയ്ത് പൂർത്തിയാക്കുവാൻ അവർക്ക് സാധിച്ചു. യോഹന്നാൻ 7:6, ജോൺ 7:6 നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നമ്മുടെ കർത്താവിനോട് കർത്താവിൻ്റെ സഹോദരന്മാർ ഒരുമിച്ച് ഒരു ഉത്സവത്തിന് പോകുന്നതിനെ പറ്റി പറയുമായിരുന്നു. ഒരുമിച്ച് ഉത്സവത്തിന് പോകുന്നൊരു നല്ല കാര്യമാണ്, എല്ലാവരും സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നതും എല്ലാം, കൂട്ടുകാരുടെ കൂടെയൊക്കെ സമയം ആസ്വദിക്കാം. പക്ഷേ ദൈവം, പിതാവായ ദൈവം കർത്താവിനോട് ആ ഫെസ്റ്റിവലിന് പോകാൻ അതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് വെയിറ്റ് ചെയ്തു, എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ്. എല്ലാവരും പാർട്ടിക്ക് പോകുന്നതുകൊണ്ട് കർത്താവും പാർട്ടിക്ക് പോകുന്ന ഒരു സ്വഭാവം കർത്താവിന് ഉണ്ടായിരുന്നില്ല. നല്ല ഒരു സമയം ചെലവിടാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന പോലെ കർത്താവ് ചെയ്തില്ല. കർത്താവ് പാർട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ആ ഫെസ്റ്റിവലിന് പോകണമെന്നുണ്ടെങ്കിൽ പിതാവ് പറഞ്ഞെങ്കിൽ മാത്രമേ കർത്താവ് ആ സമയത്ത് മാത്രമേ അത് ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണേലും ആകാം. അപ്പോൾ ദൈവത്തെ പിൻഗമിക്കാത്തവർ, ദൈവത്തെ ഫോളോ ചെയ്യാത്തവർക്ക് എന്ത് വേണേ എപ്പോൾ വേണേ ചെയ്യാം. പക്ഷേ നമുക്ക് അങ്ങനെ പറ്റില്ല. നമുക്ക് ദൈവത്തിൻ്റെ സമയമാകാതെ, ദൈവത്തിൻ്റെ രീതിയിലല്ലാതെ ഒന്നും ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതല്ല. ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ രീതി, ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ ആ ഒരു പ്രൊവിഷൻ, അതിനെല്ലാം വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ദൈവമാണ് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തിൽ കൽപ്പിക്കുന്നത്, അല്ലാതെ നമ്മളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളുമല്ല. ഇത് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ എക്സാമ്പിളാണ്. പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ എക്സാമ്പിൾ, ദാനിയേലിൻ്റെ പുസ്തകം 1:8 8-9 വാക്യങ്ങൾ. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്തന്നെ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ണാധിപന് മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഇസ്രായേലിൽ നിന്നും അടിമയായിട്ട് പിടിച്ച് ബാബിലോണിലോട്ട് ബാബിലോൺ രാജാവ് കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ദാനിയേൽ. ബാബിലോൺ രാജാവായ നെബുക്കദ്നസർ ഈ യഹൂദര് ഈ ചെറുപ്പക്കാർ യഹൂദരാണെങ്കിലും അവരിൽ നല്ല ചെറുപ്പക്കാരെ കൊട്ടാരത്തിൽ ജോലി കൊടുക്കാനായിട്ട് അവിടെ സെലക്ട് ചെയ്തതാണ്. അതിലൊരാളായിരുന്നു ദാനിയേൽ. അതുകൊണ്ട് റോയൽ ലൈഫായിരുന്നു. രാജാവിൻ്റെ തന്നെ ഭക്ഷണം, രാജാവ് കുടിക്കുന്ന അതേ വീഞ്ഞ്, അതേ മേശയിൽ നിന്ന്, അതൊക്കെയാണ് അവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞത്. ഒരു യഹൂദന് ചില രീതിയിലുള്ള ഭക്ഷണവും പാനീയവും ഒന്നും കഴിക്കാനായിട്ട് പാടില്ലായിരുന്നു. അപ്പം യഹൂദന്മാരോട് അങ്ങനെ കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് ദാനിയേൽ അത് അനുസരിച്ചു. ദാനിയേൽ അത് വേണ്ടെന്ന് പറഞ്ഞു. ദൈവം കൽപ്പിച്ചതല്ലാത്തതായ ഭക്ഷണമായത് കാരണം, അല്ലാതെ ബാക്കി എല്ലാവരും കഷ്ടപ്പെടുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയാതൊന്നും വലിച്ചു വാരി കഴിച്ചില്ല. ദാനിയേൽ ഞാൻ ദൈവത്തെ അനുസരിക്കും എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞത് കൽപ്പിച്ചതുപോലെ മാത്രം ചെയ്തു. അവിടെയാണ് ദൈവത്തോടുള്ള ഒരു കോൺസെക്രേഷൻ, ഒരു വേർപാട് ആരംഭിക്കുന്നത്. ദാനിയേലിൻ്റെ ആഗ്രഹങ്ങളോ വിശപ്പോ മോഹമോ ഒക്കെ ദാനിയേലിനെ എൻ്റെ മേൽ വാഴുന്ന ഒരു അവസ്ഥയിൽ നിന്നും ദാനിയേൽ സ്വയം മാറി നിന്നു. ജീവിതകാലം മുഴുവൻ പിന്നെ നമ്മൾ കാണുന്നത് ദാനിയേൽ ദൈവഹിതം മാത്രം ചെയ്യുന്നതായിട്ടാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഈ സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യുന്നതിനും ദൈവകൽപ്പന അനുസരിക്കുന്നതിനും എല്ലാവരും വലിയ എക്സാമ്പിളായിട്ട് നമ്മൾ കാണുന്നത് ദാവീദാണ്. സോറി, ദാവീദല്ല, ദാനിയലാണ്. ഈ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഓഡിയോ കേട്ട് കഴിഞ്ഞിട്ട് ക്വിസ് ചെയ്യാൻ ആഗ്രഹിച്ചവർക്ക് ഇനി പോയി ക്വിസ് ചെയ്യാം. മുതിർന്ന പിള്ളേർക്ക് വേണ്ടി ഞാൻ നോട്ട്സിൻ്റെ റിസോഴ്സ് സെക്ഷൻ 7E ദ ഗ്യുലാഗ് ആർക്കിപ്പിലേഗോ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അലക്സാണ്ടർ സോൾഷിനിറ്റ്സൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയതാണത്. ഇത് മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. റിയൽ ലൈഫ്, യഥാർത്ഥ ജീവിതം എന്താണ് ആ ബുക്കിലൂടെ നമുക്ക് കുറേ മനസ്സിലാക്കാൻ സാധിക്കും. ബുക്ക് ഇല്ലെങ്കിലും ആ ആർട്ടിക്കിളിനെങ്കിലും സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവഹിതമാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ക്ലാസ്സിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. വി ലവ് യു.